പ്രാണിസ്ഥാതാതോ ലജ് അന്യദരസ്യം ചൂടാലഹ ചൂടാവാൻ പ്രാണിസ്ഥാത് കിം ശിഖാവാൻ ദീപഹ പ്രണ്യങ്കാദേവ മേധാവാൻ പ്രാണിസ്ഥമായ വസ്തുക്കളെ കുറിച്ചുള്ള ശബ്ദം എന്ന് വെച്ചാൽ പ്രാണി അവയവം ആകാരാന്തം ആയിരിക്കണം, പ്രാണിയുടെ അവയവമായിരിക്കണം. അതിൽ നിന്നെന്തു വരുന്നു? ലജ് അന്യതരസ്യാന്ന് പറയുന്നതുകൊണ്ട് വികല്പമാണ്. ഇനി ഇത് അനുവർത്തിക്കും താഴോട്ട്. ചൂടാ ശബ്ദം, ചൂടാന്ന് പറഞ്ഞാൽ എന്താ? ആ അത് തന്നെ ചൂടാ അസ്യ അസ്ഥി ചൂടാല ലച്ച് വന്നു പ്രഥമാന്തത്തിൽ നിന്നാണ് വരുന്നത്. ചൂട ഉള്ളവൻ ചൂടാലൻ. പിന്നെ പലതിനും പറയും. കെട്ടിവെക്കുന്നത് മയിലിന്റെ പീലി കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ അതിന് പറയും ചൂടാല. ഞാൻ ചൂടാന്ന് പറയും. അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളെ ചൂടാല എന്ന് പറയും. ചൂടാവാൻ വികല്പമായതുകൊണ്ട് മതിപ്പ് വന്നു. പിന്നെ ഇവിടെ മകാരത്തിന് മകാരം വന്നു. സൂത്രം മാതുബദ്ധായ സമതുറവ് ആയവാദിഭ്യ പ്രാണിസ്ഥാത് കിം ശിഖാവാൻ ദീപഹ. ശിഖ എന്ന് പറയുന്നത് പ്രാണിസ്ഥവുമാണ്, അല്ലാതെയുണ്ട്. ദീപശിഖ അത് പ്രാണിസ്ഥമല്ല. പ്രാണിയുടെ ശിഖയാണെങ്കിൽ വരാം. പക്ഷെ ഇവിടെ ശിഖ എന്ന് പറയുന്നത് എന്താണ്? ദീപശിഖ. അതുകൊണ്ട് ലച്ച് വരത്തില്ല. ശിഖാവാൻ എന്ന് പറയുന്നു. പ്രാണി അങ്കാദേവ പ്രാണിസ്ഥം എന്നേ സൂത്രത്തിലുള്ളൂ. വ്യാഖ്യാനത്തിൽ പ്രാണിസ്ഥമായ പോരാ, പ്രാണിയുടെ അംഗം തന്നെ ആയിരിക്കണം. മേധാവാൻ, മേധ എന്ന് പറയുന്ന ബുദ്ധിയാണ്. പ്രാണിയിലുണ്ട്, പക്ഷെ പ്രാണിയുടെ അംഗം അവയവം അല്ല. അതൊരു അമൂർത്തമായ കാര്യമായതുകൊണ്ട് അത് അവയവമല്ല. അപ്പോൾ അവിടെ എന്തുവരുന്നു? ലച്ച് വരുന്നില്ല. മേധാവാൻ അവിടെയും എന്തു വന്നു? വകാരം വന്നു. ബുദ്ധിയുള്ളവനെന്ന് അർത്ഥം. ഇനി മേധാവി വരും. അതിന്റെ സൂത്രം വേറെയാണ്. ഏതാണ്? ഹസ്മായ മേധാ സൃജോവിനി. അതുപ്രകാരം മേധാവിയും വരും. ലോമാദി പാമാദി പിച്ഛാദിഭ്യ ശനേലഛ ലോമാദിഭ്യശ ലോമശ ലോമവാൻ രോമശ രോമവാൻ പാമാദിഭ്യോ നഹ പാമനഹ. ഗണസൂത്രം അംഗാത് കല്യാണി അംഗന. ഗണസൂത്രം ലക്ഷ്മ്യ അച്ഛ ലക്ഷ്മണഹ. പിച്ചാദിഭ്യ ഇലച്ച് പിച്ചിലഹ പിച്ചവാൻ. ഇവിടെ മൂന്ന് പ്രത്യയങ്ങളായിരിക്കുന്നു. ശശ്ച നശ്ച ഇലച്ച്. അത് വിരിക്കുന്ന ഇവിടെ നിന്ന് മൂന്ന് ഗണങ്ങളിൽ നിന്നും ലോമാദിഹി, ലോമൻ ആദി ഏഷാം തേ ലോമാദേഹ, ലോമൻ നകാരാന്ത ശബ്ദമാണ്, രോമം എന്നുള്ള അർത്ഥം. പാമാദിഹി പാമൻ ആദി ഏഷാം തേ പാമാദേഹ, ചൊറി. പാമാന്ന് സാറിന് പറയുന്നത് സോറിയാസിസിനെയാണ്. പാമ പിച്ഛാദി, പിച്ഛാദിരേഷാന്തേ പിച്ഛാദി. ക്രമപ്രകാരം വരുന്നു ലോമാദിയിൽ നിന്ന് ശ, പാമാദിയിൽ നിന്ന് ന, പിച്ഛാദിയിൽ നിന്ന് ഇല. ലോമാദിയിൽ നിന്ന് ശ വന്നു കഴിഞ്ഞാൽ പിച്ഛാച്ച പീലിയല്ലേ. പിച്ഛം എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. പീലിക്കുണ്ട്, പിന്നെ വഴുവഴുപ്പുള്ള പിച്ഛം. പിച്ചില പന്ധ എന്ന് പറഞ്ഞാൽ തെന്നുന്ന വഴിയാണ്. അതിനുമുണ്ട് ലോമാദിപ്യശ്ശ. ലോമൻ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ശ വരുന്നു. ലോമശ ശായിൽ ശകാരിത്താവുന്നില്ല. എന്തുകൊണ്ടാണ്? ലോമനിൽ നിന്ന് ശാവുന്നതായ സൂത്രം വരുന്നു. നലോപപ്രാതിപതികാന്ത ലോമശ പദസഞ്ജ വരുന്നു. നകാരലോപിക്കുന്നു. ലോമവാൻ അന്യതരസ്യം വരുന്നുണ്ട്. മതുപ്പോന്ന് ലോമമാൻ, മതുപ്പോന്ന മകാരത്തിന് മകാരം വരുന്നു. രോമശഹ ശകാരം വന്നു. രോമശ രോമമുള്ളവൻ, രോമവാൻ. സസ് പ്രത്യേകം വേറെ വരും, അത് വേറെയാണ്. ഏകശഹ എന്നൊക്കെ പറയുന്നു, അത് വേറെയാണ്. ഇനി വരും പാമാദിഭ്യ, പാമാദി ഗണമാണ്. ന വരുന്നു. പാമൻ നാന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. നലോപപ്രാതിപദേവന്തസ്യ പാമന, ചൊറിയുള്ളവൻ. ലോമം എന്ന് വെച്ചാൽ രോമം, അർത്ഥം ഒന്നേന്ന്. എല്ലായിടത്തും ഇനി വരുന്ന എല്ലായിടത്തും ഉണ്ട്. അതില്ലെങ്കിൽ തന്നെയും ഇതി എന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തെ എന്തോ എങ്ങനെയും വരാം. ശിഷ്ടപ്രയോഗം അനുസരിച്ച് അംഗാത് കല്യാണേ, ഒരു വാർത്തകമാണ്. അംഗശബ്ദത്തിൽ നിന്ന് കല്യാണം, സുന്ദരം എന്നുള്ള അർത്ഥത്തിൽ എന്ത് വരുന്നു? ന വരുന്നു. വിശേഷ അർത്ഥം കൂടെ കിട്ടുന്നു. അംഗം, അംഗാനി അസ്യാഹ സന്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അംഗമുണ്ടല്ലോ. അപ്പൊ ഇവിടെ സുന്ദരം എന്നുള്ള അർത്ഥം കൂടെ വരുന്നു. അംഗന, അംഗന സ്ത്രീലിംഗമായിട്ട് എന്ത് തോന്നുന്നു? അംഗന. അംഗവാനെന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടത്തില്ല. അംഗവതി എന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. സുന്ദരി എന്നുള്ള അർത്ഥത്തിൽ നാ തന്നെ വരണം. ലക്ഷ്മിയ അച്ഛ പറയുന്നു. രശ്മി അസ്യ അസ്ഥി എല്ലാം പ്രഥമാന്തത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ അലൗകിക ഗ്രഹത്തിൽ പ്രയാസം. ലക്ഷ്മിയിൽ നിന്ന് എന്നാ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അത്തുകൂടെ വരും. ഇപ്പൊ എന്തായി? ലക്ഷ്മിയുടെ ഈകാരത്തിന് അകാരം വന്നു. ലക്ഷ്മ പരത്തിലെന്ത് വരുന്നു? എന്നാ വന്നു? ലക്ഷ്മണ പുല്ലിംഗത്തിൽ. ലക്ഷ്മി എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഐശ്വര്യം, സമ്പത്ത് എന്നൊക്കെ ഉള്ള അർത്ഥം. അതുള്ളവൻ ലക്ഷ്മണൻ. പിച്ചാതി ബെയിലച്ച് പിച്ചായിൽ നിന്ന് ഇലച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ആകാരം പോയി. പിച്ചില എന്ന് പറയുന്നു. മയിൽപ്പീലി എന്ന് അർത്ഥമുണ്ട് പിച്ച ശബ്ദത്തിന്. അങ്ങനെയാണെങ്കിൽ പിച്ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശറി. അതുകൊണ്ടുണ്ടാക്കുന്ന ഏത് സാധനം അല്ല? പിഞ്ചിലോ നോക്കണം. ഒരു കീർത്തനത്തില് പിഞ്ചിലം എന്ന് പറയുന്നത്, അതായത് സദാശിവ ബ്രഹ്മേന്ദ്രന്റെ ഒരു കൃതിയില് പിഞ്ചിലം എന്ന് ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല പാട്ടുകാരന്. അല്ല, ശരിയായിരിക്കും. അങ്ങനെ ഒരു പദം ഉണ്ടായാൽ മതിയല്ലോ. അങ്ങനെ ഒരു പദം വന്നാ മതിയല്ലോ. ഇവിടെ പിച്ചിലയാണ്. പിച്ചവാൻ അന്യദൃശ്യം വന്നുകൊണ്ട് ദന്ത ഉന്നത ഉരത്ത് ഉന്നത ദന്താസന്ധ്യസ്യ ദന്തുര ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് പല്ല് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ആളിനെ ഉദ്ദേശിച്ച പറയുന്നു. ചിലർക്ക് പല്ലുശാല മുമ്പോട്ട് തള്ളി നീക്കും. ഉന്നതമായ ദന്തങ്ങളുള്ളവൻ സന്ധ്യസ്യ ദന്തുരൻ. അന്ന് കമ്പി കെട്ടുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ദന്തുരൻ ജീവിതകാലം മുഴുവൻ ദന്തുരൻ തന്നെ. ഇന്നാണെങ്കിൽ ആൾക്കാർ കമ്പി കെട്ടിയാൽ ദന്തുരൻ അല്ലാതാവും. അപ്പോൾ അവിടെ ദന്താഹ സന്ധ്യസ്യ എന്നല്ല, ഉന്നത എന്ന് പറയുന്ന ഒരർത്ഥം കൂടെ അതിൽ ചേർക്കുന്നു. ഉയർന്ന ദന്തങ്ങളുള്ളവൻ ദന്തുരാമ ഉരച്ച് കേശാത് വോ അന്യദരസ്യ. കേശശബ്ദത്തിൽ നിന്ന് വാ വരുന്നു വികല്പമായി. കേശവഹ കേശി കേശിക്കഹ കേശവാൻ അന്യേഭ്യോ വിദൃശ്യത്തെ മണിവഹ അർണസ്വലോപശ്ച അർണവഹ. കേശാദ് ഓ അന്യദർശ്യം. കേശശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? വാ വരുന്നു വികല്പമായിട്ട്. കേശമുള്ളവനാണെന്ത്? കേശാഹ സന്ധ്യസ്യ കേശവൻ. നല്ല മുടിയുള്ളവൻ കേശവൻ. ഇവിടെ ഇനി വരാൻ പോകുന്ന സൂത്രവും വരാതെ ഇനി ഠനവും അദന്തമായതുകൊണ്ട്, അതുകൊണ്ട് കേശശബ്ദത്തിൽ നിന്ന് ഇൻ വന്നു കഴിഞ്ഞാൽ എസ് എ ജാകാരിൽ ഉപയോഗിച്ചു കേശി കേശി കേശിന് ഠൻ വന്നു കഴിഞ്ഞാൽ ടസ്സീക വന്നിട്ട് കേശികഹ അതും വരാം. അന്യദരസ്യം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മതപ്പ് വന്നു കഴിഞ്ഞാൽ കേശവാൻ. അത് ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് സൂത്രം. അന്യേഭ്യോ വി ദൃശ്യത്തെ മണിരസ്യ അസ്ഥീതി മണിവ. മണി ഉണ്ട്, എന്താണ് ആരാണ് മണിയുള്ളത്? സർപ്പം. മണിവൻ എന്ന് വെച്ചാൽ സർപ്പം. ചില സർപ്പങ്ങൾക്ക് മണിയുണ്ടാകും എന്നാണ് പഴയൊരു വിശ്വാസം. മാണിക്യം പണ്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാക്കിയ വിശ്വാസമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് പണമെല്ലാം അറയിലല്ലേ കൊണ്ടുവയ്ക്കുന്നു. അപ്പം കള്ളന്മാരൊന്ന് കൊത്തിത്തുറക്കാതിരിക്കാൻ വേണ്ടി പറയും അതിൻ്റെ അകത്ത് സർപ്പമുണ്ട്. കാരണം മണിയുള്ളിടത്ത് സർപ്പവും കാണും, അതിൻ്റെ തലയിൽ മണി കാണും. അസൂക്ഷിക്കുന്ന സർപ്പം അവിടെ കിടന്നുകൊണ്ട് തുറക്കാൻ പാടില്ല. ബുദ്ധിയില്ലാത്ത കള്ളന്മാർ തുറക്കത്തില്ല, ബുദ്ധിയുള്ളവർ തുറന്നെടുത്തുകൊണ്ട് പോകും. എന്നാലും അന്ന് ബുദ്ധിയുള്ള ആൾക്കാരായി കഥയുണ്ടാക്കിയത്, സർപ്പത്തിൻ്റെ തലയിൽ മണിയുണ്ട്, മാണിക്യം. അങ്ങനെയുള്ള സർപ്പം ഇതിൻ്റെ അകത്ത് കയറുന്നു. രത്നങ്ങളെ അല്ല, ഈ നിധിയെ സൂക്ഷിക്കുന്ന സർപ്പം മണിവൻ ആണ്. അത് ഈ ഉടമസ്ഥനും തുറന്നാൽ കുഴപ്പമൊന്നുമില്ല, വേറെ ആരെങ്കിലും ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കടിക്കും, കൊല്ലും. അപ്പൊ പഴയ ആൾക്കാരുടെ ബുദ്ധിയാണ് സർപ്പത്തിന്റെ തലയിൽ മാണിക്യമുണ്ട്. പിന്നെ അത് സർപ്പം തലയിൽ വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്നൊന്നും കാണേണ്ട തന്നെ. വെച്ചുകൊണ്ട് യാത്ര ചെയ്യണ്ടേ? ഉരുണ്ട സാധനമല്ലേ? ഉരുണ്ട സാധനം തെളിവെച്ചുകൊണ്ട് സർപ്പത്തിന് യാത്ര ചെയ്യണ്ടേ? സർപ്പത്തിന്റെ വിഷം എവിടെയായിരിക്കുന്നു? തലയുടെ മേലാണ്, തൊലിപ്പുറത്താണ്. സർപ്പത്തിന്റെ വിഷം എവിടെയായിരിക്കുന്നു? പല്ലിന്റെ താഴെ അവിടെ ഒരു അറയുണ്ട്, അതിൻ്റെ അകത്തായിരിക്കുന്നു, അല്ല തലയിലല്ല ഇരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇന്നും ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ? പാമ്പിന്റെ വിഷം മണിയായി മാറുമെന്നൊക്കെ. അത് രത്നം കല്ലുകളെല്ലാം ഭൂമിക്കിടയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതോ ചിലത് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നതോ ഒക്കെയാണ്. അല്ല പാമ്പിന്റെയും, പാമ്പിന്റെ മാത്രമല്ല, ആന, ആനയുടെ നെറ്റിലൊരു മുഴയുണ്ടല്ലോ, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മുത്ത് വരും. അങ്ങനെയൊക്കെ ഈ പുരാണങ്ങളിലും മറ്റൊക്കെ പറയും പണ്ട്. അതും ആൾക്കാരെ പറ്റിക്കാനാണ്. എവനെങ്കിലും ഇത് വിശ്വസിച്ചു പോയി അത് പൊട്ടിക്കാൻ പോയി ആന കുത്തിക്കൊല്ലുമല്ലോ. ഓരോ കഥകൾ അങ്ങനെ ഒരു പേരും കൊടുത്തു, മണിവൻ, മണിയുള്ള സർപ്പം. ഇന്നും പഴയ വീടുകളിലൊക്കെ എന്താണ് ഇങ്ങനെ നിലവറകളിലൊക്കെ സർപ്പം ഇരിക്കുന്നു. നിലവറ സർപ്പം കാണും. എന്തുകൊണ്ട്? തണുപ്പുകൊണ്ടല്ല, അതുകൊണ്ടല്ല, എലി കയറും. എലി എലി തുരന്ന് തുരന്ന് ചെല്ലുമ്പോ നിലവറയിൽ കണ്ട് അവൻ അവിടെ താമസമാക്കും. അതുവഴി സർപ്പമാകത്ത് കയറും. അപ്പോൾ ചിലപ്പം അങ്ങനെ സംഭവിക്കും. അർണസ്വലോപശ്ച അർണസ് സകാരാന്തമായ നപുസലിംഗ ശബ്ദമാണ് ജലമെന്നർത്ഥം. അർണസിൽ നിന്ന് വകാരം വന്നു കഴിഞ്ഞാൽ സകാരം ലോപിച്ചിട്ട് എന്തോരും അർണവ. ഇവിടെയൊക്കെ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ യോജിപ്പിക്കുക. ഏതാണ് ഭൂമനിന്ദ പ്രശംസാസു നിത്യയോഗി അതിശയനെ സംബന്ധ അസ്ഥിപക്ഷായാം ഭവന്തി മധുപാദേഹ. അപ്പോ പ്രഭൂതം ജലം അസ്യ അസ്യ അർണവ, ധാരാളം ജലമുള്ളതാണെന്ത് അർണവ എന്ന് പറയുമ്പോൾ സമുദ്രം. അതുപോലെ തന്നെ മണിവഹ എന്താണ് അതിശയേന അല്ലെങ്കിൽ നിത്യം മണി അസ്യ അസ്ഥി മണിവഹ സർപ്പം എന്നും തലയിലൊരു സർപ്പം ഒരു മണി കാണും. ഇത് തമിഴ്നാട്ടിലല്ല, ഏറ്റവും വളരെ തമാശമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് പോലും കേരളത്തിൽ മാണിക്യം ആൾക്കാർ ബിസിനസ് നടത്തി സർപ്പത്തിൻ്റെ തലയിൽ നിന്ന് മാണിക്യം എന്ന് പറഞ്ഞു. ഒരുപാട് പേരുടെ കാശ് പോയി, ലക്ഷക്കണക്കിന് കോടികളൊക്കെ വെച്ച ഒരു സിനിമയുണ്ടായി അതിൻ്റെ പേരിൽ. അപ്പം ഇന്നും മനുഷ്യൻ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അവസാനം പോലീസ് പിടിച്ച് എല്ലാം ചെയ്തു. അർണവഹ അത ഇനിഠനവും, ഇത് വളരെ പ്രസിദ്ധമായ ഇതാണ്. ഇതും ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ദണ്ഡി എവിടെ അത് താതുപ്പെടുത്തിയോ. പിന്നെ സിതിച്ച ഇവിടെ ലോപം വിധിച്ചല്ലോ, ലോപം വിധിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ ബസഞ്ഞ ഒന്നാണ് തസൂമത്വർത്തി വരാൻ അതിന്റെ ആവശ്യമില്ല, ഇവിടെ ലോപം വിധിച്ചു. അങ്ങനെ വരാത്തടത്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അവിടെയൊക്കെ ബസഞ്ഞ വരും. സിദ്ധിച്ച വന്നു കഴിഞ്ഞാൽ പദസഞ്ജ വരും, തസുമത്തോർത്തുന്ന ഭസഞ്ജ വരും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ലോപിച്ചുകൊണ്ട് പിന്നെ വരുന്നില്ല. അത ഇനി ഠനവും, അദന്തമായ ശബ്ദങ്ങളിൽ നിന്നാ ഇനിയും വരും, ഠനും വരും. ദണ്ഡോ അസി അസ്ഥീതി ദണ്ഡി ദണ്ഡിക. ഏകാക്ഷരാ കൃതോ ജാതേഹേ സപ്തമ്യാം. ഇത്രയും ശബ്ദങ്ങളിൽ നിന്ന് എന്താണ് ഏതോ നസ്മൃതഹ എന്ന് കാശികയിൽ പറയുന്നുണ്ടെങ്കിലും അതിന് വലിയ വിലയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ എവിടെ നിന്നും വരാം? ഈ രണ്ടെണ്ണം ഏകാക്ഷരത്തിൽ നിന്ന് വരത്തില്ല, സ്വശബ്ദത്തിൽ നിന്ന് സോവാനനെ ഒരു സ്വീ എന്ന് സാധാരണ കാണാറില്ലല്ലോ. കൃതന്തത്തിൽ നിന്ന് വരത്തില്ല, ഇതെല്ലാം കാശികയിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാരക ശബ്ദത്തിൽ നിന്ന് കാരകീന്ന് വരത്തില്ല, കാരകവാനെന്നേ വരത്തുള്ളൂ. ജാതിവാചക ശബ്ദ സിംഹശബ്ദത്തിൽ നിന്ന് സിംഹവാനെന്നേ വരത്തുള്ളൂ. സപ്തമ്യന്തം അത് സാധാരണ നിയമം അങ്ങനെ ഉണ്ടെങ്കിലും പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നതാണ്. എന്താണോ വന്നി അസ്ഥി അസ്യാം ശാലായാം വന്നിമതി എന്നേ വരത്തും. അല്ല അത് വന്യല്ല, ദണ്ഡ അല്ലെങ്കിൽ ദണ്ഡ അസ്ഥി അസ്യാം ശാലായാം ദണ്ഡവതി. ഇത് അതന്തത്തിൽ തന്നെ വരത്തുള്ളൂ, അങ്ങനെ വരത്തുള്ളൂ. ദണ്ഡിനി എന്ന് വരത്തില്ല. നാന്തം വന്നു കഴിഞ്ഞാൽ ശ്രീലിംഗത്തിൽ ഇങ്ങിപ്പ് വരും, അത് വരത്തില്ല. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വരാറുമുണ്ട്. ശിഷ്ടപ്രയോഗ പക്ഷെ അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് പല ശബ്ദങ്ങളിലും ശിഷ്ടപ്രയോഗം ഇല്ലെങ്കിൽ നമ്മൾ സൂത്രം വെച്ച് പ്രയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. സോവാനെന്നേ പ്രയോഗിക്കാവും, സ്വീ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. നിയമമനുസരിച്ച് വരാം. സ്വശബ്ദ അദന്തമാണ്. ഇനി അന്യദൃശ്യം വരുന്നുണ്ട്, എന്ത് വരാം? ദണ്ഡവാൻ, അതും വരാം. വ്യാകരണം പഠിച്ചുകൊണ്ടും ഭാഷാപരിചയം ഇല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥമല്ലേ? വ്യാകരണത്തിൽ നിന്ന് കിട്ടുന്ന ശബ്ദങ്ങൾ ഭാഷയിൽ ഉണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യണോ അല്ലേ? അത് നമ്മൾ ഭാഷയ്ക്ക് വേണ്ടിയാണല്ലോ വ്യാകരണം. വ്യാകരണത്തിന് വേണ്ടിയല്ലല്ലോ ഭാഷ. അപ്പോൾ പ്രചാരത്തിലുള്ള പ്രയോഗങ്ങളെ പറ്റൂ. പിന്നെ പഠിക്കുന്നതിന്റെ ഉപയോഗം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ, വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഭാഷയുടെ പ്രയോഗം പരിചയം കൊണ്ടാവേണ്ടത്, വ്യാകരണം കൊണ്ടല്ല. പിന്നെ അതിന്റെ ശാസ്ത്രങ്ങളിൽ അർത്ഥചിന്ത വരുമ്പോൾ മാത്രമേ വ്യാകരണത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഭാഷാപ്രയോഗത്തിന് വ്യാകരണം ആവശ്യമില്ല. അതിന് പത്ത് ദിവസത്തെ സംസ്കൃതം മതി, ആ സംസ്കൃതം മതി ഭാഷാപ്രയോഗത്തിന്. ഇതിൻ്റെ ആവശ്യം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സംസ്കൃതം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്ര പഠനത്തിന് മാത്രമേ ഉപകരിക്കൂ. സമയത്ത് സൂത്രത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ സിദ്ധിക്കാമെന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പ്രയോഗങ്ങളെല്ലാം മറിച്ച് കാണുന്നെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രാധാന്യം കൊടുക്കുന്ന പ്രയോഗത്തിനാണ്, സൂത്രത്തിനല്ല. ഇപ്പൊ സോവാൻ എന്നൊരു പ്രയോഗമുണ്ട്. പാണിനിയുടെ മനസ്സ്, പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സീന്ന് വരാം. പക്ഷെ അവിടെ പ്രാധാന്യം കൊടുത്ത ഏതിനാ? സോവാൻ. പ്രയോഗത്തിനാണ് പ്രാധാന്യം, വ്യാകരണത്തിനല്ല. ഇതാണ് നമ്മുടെ വ്യാകരണന്മാർക്കറിയാത്ത ഏത്, ഇവിടുത്തെ മുറിവിദ്വാന്മാർക്കറിയാത്തതാണ്. ഒരു വ്യാകരണം കൊണ്ട് ഭാഷ ശരിയാക്കിയിട്ട് തെറ്റെന്ന് പറയും, അത് ശരിയായ കാര്യമുണ്ട്. പിന്നെ വ്യാകരണത്തിന് കാലീനമായ പ്രസക്തി എപ്പോഴും ഉള്ളൂ, അത് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു വ്യാകരണശാസ്ത്രം ഉണ്ടാക്കിയാൽ ആ വ്യാകരണശാസ്ത്രത്തിന് ആ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ പ്രസക്തി. അടുത്തൊരു കാലത്തിലേക്ക് അത് ഇല്ല. അതാണ് വാർത്തകാരനും ഭാഷകാരനും ഒക്കെ വന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വ്യാകരണ പഠനം എന്ന് പറയുന്നത് ഭാഷാപ്രയോഗത്തിനല്ല, ശാസ്ത്രാർത്ഥ വിചാരത്തിനെ ഇന്ന് ഉപകരിക്കും. ഭാഷാപ്രയോഗത്തിനാണെങ്കിൽ സംസ്കൃതം ഉപകരിക്കത്തുമില്ല ഇന്ന്. എന്തുകൊണ്ട്? ഭാഷാപ്രയോഗത്തിന് വ്യവഹാര ഭാഷയായിട്ട് സംസ്കൃത ഭാഷ ഇന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അപ്പൊ പുതിയ സംസ്കൃതം ഉണ്ടാക്കേണ്ടി വരും. പ്രചാരത്തിലുള്ള സംസ്കൃതം കൊണ്ട് ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ ഒരു 50% തന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പ്രയാസം. കാരണം ഭാഷയിൽ ദിനം പ്രതി പുതിയ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരികയാണ്. അപ്പം സംസ്കൃതത്തിലും പുതിയ പദങ്ങൾ ഉണ്ടാക്കിയാലേ പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് സംസ്കൃതം എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കൃതം ആക്കേണ്ടി വരും. പണ്ട് പ്രാകൃതമായിരുന്നു സംസ്കൃതമായി, ഇനി നമ്മൾ പ്രയോഗിച്ചാൽ അത് സുസംസ്കൃതമാകും. സംസ്കൃതം എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ പദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കേണ്ടി വരും. അതിലും നല്ലത് മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും പറയുന്നതല്ലേ നല്ലത്. നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നു. പിന്നെ നമുക്ക് ഉപയോഗിക്കാം, എവിടെ കേവലം ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഉപയോഗിക്കാം. ഇപ്പൊ വ്യാകരണം പറയുന്നു, അവിടെ നമുക്ക് സംസ്കൃതത്തിൽ പറയാം. തർക്കം പറയുന്നു, സംസ്കൃതത്തിൽ പറയാം. ലോകവ്യവഹാരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതമായിരിക്കില്ല, സുസംസ്കൃതമായിരിക്കും. എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു വസ്തുവിനും സംസ്കൃതമില്ല. മേശയ്ക്കില്ല, കസേരയ്ക്കില്ല, പുസ്തകത്തിനില്ല, ഇതിനില്ല, ഇതിനില്ല, ഈ ടൈലിനില്ല, തൂണിനില്ല, ഇതൊന്നിനുമില്ല. എന്തിനും വീടിന് പോലും ഇല്ല സംസ്കൃതം. ഉണ്ടാ ടെറസല്ലേ സംസ്കൃതം. എന്താ എല്ലാത്തിനും പുതിയ വാക്കുണ്ടാക്കണം. അപ്പൊ പിന്നെ നമ്മുടെ വ്യവഹാരത്തിലുള്ള 50% പിന്നെ സംസ്കൃതം എങ്ങനെ? അപ്പൊ പിന്നെ നമ്മുടെ സംസ്കൃതം എന്താവും? സുസംസ്കൃതം. പുതിയൊരു സംസ്കൃതമാക്കി മാറ്റേണ്ടി. മറിച്ച് നമുക്ക് ആവശ്യം വരുന്ന എന്തുകൊണ്ട്? നമ്മളീ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ പരതി നടക്കുന്നതുകൊണ്ട് മാത്രം അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ ഇന്നും ആൾക്കാർ സംസ്കൃതം പ്രചരിപ്പിക്കുന്നതാ? അത് പ്രചരിപ്പിച്ചോട്ടെ, അത് ഓരോരുത്തരുടെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിയായ രീതി നമുക്ക് പറയാൻ പറ്റില്ല. ഇനി സംസ്കൃതം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഇവരാരും സംസ്കൃതമായിട്ട് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? ശിഷ്ടപ്രയോഗത്തിലില്ല. നമ്മൾ തന്നെ ശിഷ്ടന്മാരാകണം. അതും പറയുന്നില്ലേ, നിയമം അനുസരിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ ശിഷ്ടപ്രയോഗമല്ല, പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഈ നിയമങ്ങളൊക്കെ വിട്ടിട്ട് സംസ്കൃതം പറയണം. എന്നാ പിന്നെ എന്തിനാ സംസ്കൃതം എന്ന് ഇത്ര വലിയ നിർബന്ധം? വേറെ ജീവത് ഭാഷകളുണ്ടല്ലോ, അത് മതി. എന്തിനാ ഒരു മൃതഭാഷയുടെ പുറകെ നടക്കുന്നു? ആവശ്യമില്ല. ഇതെന്റെ അഭിപ്രായമാണ്, വ്യാകരണം പഠിച്ചുകൊണ്ട് വന്ന ഒരു അഭിപ്രായം. വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഇപ്പം നിർത്തണം, അല്ലെങ്കിൽ പറയട്ടെ ആരെങ്കിലും. എല്ലാ ഭാഷയെന്ന് പറഞ്ഞ ഒരു ഭാഷ പറയുക. മലയാളത്തിലുണ്ട്, വ്യത്യാസമുണ്ട്. അത് പറ്റും. അനന്താ അല്ല, അത് പ്രാചീന സംസ്കൃതം പഠിക്കുന്നതിന് നമുക്ക് വ്യാകരണം മതിയല്ലോ. വ്യാകരണം പഠിച്ചാൽ മതിയെന്നാ പറയുന്നു. അല്ലാത്ത ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഭാഷ കൊണ്ട് പഴയത് പഠിക്കാൻ പറ്റില്ല. എങ്ങനെ? അല്ല, ഇപ്പം മലയാളമേ പഴയ മലയാളം ഉണ്ടായിരുന്നു, ആ മലയാളത്തിൽ നിന്ന് ഇപ്പൊ പുതിയ മലയാളം ഉണ്ടായി. മനസ്സിലായോ? അപ്പോ പുതിയ മലയാളം ഉണ്ടാകുമ്പം അത് അപശബ്ദമാണെന്ന് ആരും പറയത്തില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ മലയാളം ഉണ്ടാകത്തില്ലായിരുന്നു. അത് സമൂഹം അംഗീകരിച്ചു പോവുകയാണ് എന്തൊക്കെ വന്നാലും. സംസ്കൃതത്തിന്റെ കഥ അതല്ലെന്നാ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റണം. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതെന്താവും? സംസ്കൃതം അല്ലാതാവുമെന്നാണ് പറയുന്നത്. മലയാളത്തിന് ആ കുഴപ്പമില്ല. എന്തുകൊണ്ട്? മലയാളം എത്ര മാറിയാലും മലയാളം തന്നെ. എന്തുകൊണ്ട്? അതിലെപ്പോഴും മറ്റു ഭാഷകളിൽ നിന്ന്, ഇംഗ്ലീഷിൽ നിന്നായാലും ഹിന്ദിയിൽ നിന്നായാലും ഉറുദുവിൽ നിന്നായാലും ഏത് ഭാഷയിൽ നിന്നും പദങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു, അംഗീകരിച്ചു പോകുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കും ചിലർ, അതൊന്നും സമൂഹം അംഗീകരിക്കാറുമില്ല, ഭാഷ പ്രയോഗിച്ചു പോകും. അതാണ് ജീവത്ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ ഭാഷയ്ക്ക് എപ്പോഴും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പരിണാമത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. അങ്ങനെ വരുമ്പം ഈ പറയുന്ന കടുംപിടുത്തങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഭാഷ വികസിച്ചു പോകും. അപ്പോൾ പഴയ മലയാളം കേട്ട് കഴിഞ്ഞാലെന്നുള്ളതല്ല, ഇന്ന് തന്നെ പല ഭാഗത്തുള്ള മലയാളം പല രീതിയിലാണ്. പക്ഷെ അതിലാർക്കും പരാതിയില്ല, എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പോൾ നിലവിലിരിക്കുന്ന എല്ലാ ഭാഷകൾക്കും ഇനിയും വളരാനും വികസിക്കാനും അവസരങ്ങളുണ്ട്. സംസ്കൃതം ആ അവസരം നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയുന്നത് വേണ്ടെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. ന്യൂനപക്ഷം എന്ന് വെച്ചാൽ വൈയാകരണന്മാര്, വൈയാകരണന്മാര് പറയുന്നു അത് വേണ്ട, അത് ശരിയാകത്തില്ല. അപ്പൊ നിങ്ങൾ സംസ്കൃതം പുതിയ പദം ഉണ്ടാകുന്നു, സംസാരിക്കുന്നു, നല്ലത് തന്നെ. പക്ഷെ അത് ആ സംസ്കൃതം അല്ലെന്നാ ഞാൻ പറയുന്നു, അത് വേറെ സംസ്കൃതം. എങ്ങനെ? അത് തന്നെ. അങ്ങനെ ചിന്തിക്കുന്നവർ പറയും ഇത് സംസ്കൃതമല്ലെന്നും, ഇതുകൂടെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്കതിനെ സംസ്കൃതം എന്ന് പറയാൻ പറ്റില്ല. കാരണം സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കരിച്ചെടുത്താണ്, അങ്ങനെ വ്യാകരണം കൊണ്ട്. അതാണ് സംസ്കൃതം. വ്യാകരണമായിട്ട് യോജിച്ചില്ലെങ്കിൽ സംസ്കൃതമല്ല, അത് പുതിയൊരു കൃതമാണ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ പിന്നെ എന്താണ് അഭിമാനം വരാൻ പാടില്ല. ഞങ്ങൾ സംസ്കൃതമാണ് പറയുന്നതെന്നുള്ള അഭിമാനമൊന്നും വരരുത്. അത് പുതിയൊരു ഭാഷ നമ്മൾ ഉണ്ടാക്കി പറയുന്നു, അത് കുഴപ്പമില്ല. അങ്ങനെ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആൾക്കാർക്കത് അങ്ങനെ ഉപയോഗിക്കാം. അതിൽ മിഥ്യാഭിമാനം വരാൻ പാടില്ല. എന്താണോ സംസ്കൃതമാണ് എന്ന് വരാൻ പാടില്ല. അല്ല, അങ്ങനെ സംസ്കൃതത്തിൽ പരിവർത്തനം വരുത്തി അത് പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒറിജിനൽ സംസ്കൃതം പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും. അപ്പൊ അവര് ശരിയായ സംസ്കൃതം പഠിക്കും. അതിന് പ്രയോജനമുണ്ട്, ഇല്ലെന്നാര് പറഞ്ഞു? അങ്ങനെ വരും. അപ്പോ അതാ അതിന്റെ പ്രയോജനം. അത് പ്രയോജനമില്ലാത്തതാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതിത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ പൊരുത്തപ്പെടത്തില്ല. പിന്നെ അത് അതിൻ്റെ എത്രമാത്രം അത് സാധിക്കും എന്നുള്ള കാര്യം, അതൊക്കെ കാലം കൊണ്ട് സാധിക്കുമെന്നോ സാധിക്കില്ലെന്നോ? അത് സാധിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. അങ്ങനെ ഒരു എന്താണ്, ഇപ്പൊ നമ്മൾ സംസ്കൃതം പഠിക്കുന്നു, കാരണം നമുക്കതൊരു ആവശ്യമുള്ളതുകൊണ്ട് പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നു. സംസ്കൃതം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ശാസ്ത്രങ്ങൾ ഇതുപോലെ അത് സമൂഹത്തിൽ അത് ഒരാവശ്യമായി വരികയാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. ആവശ്യമായിട്ട് ഇത് നിൽക്കുന്നു. മറ്റ് സമൂഹത്തിൽ ഒരു ആവശ്യമായി നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്തിന് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോ അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഭാഷകൾ നമുക്ക് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്, അനായാസമായി സംസാരിക്കും. പിന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ മാതൃഭാഷ ഞാൻ മലയാളം സംസാരിക്കും, എനിക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യം വന്നാൽ ഞാനത് പഠിക്കും, അത് വ്യവഹാരത്തിൽ ഉപയോഗമുള്ളതുകൊണ്ട്. ഹിന്ദി വന്നാൽ അതും പഠിക്കും, വ്യവഹാരത്തിൽ ഉപയോഗമുള്ളതുകൊണ്ട്. അല്ലാതെ കൃത്രിമമായി ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പോയ ഒരു അക്കാഡമിക് സ്റ്റഡി ആയിട്ട് നിൽക്കും. അത് വന്നാലും അതിൽ പ്രഗത്ഭന്മാർ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിലെല്ലാം സംസ്കൃതം ഇംഗ്ലീഷ് പഠിക്കുന്നു. സംസ്കൃത പരീക്ഷ ഇംഗ്ലീഷ് എഴുതിയാൽ മതി. അതാണ് കൃത്രിമമായി ഒരു ഭാഷയെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ വരുന്ന തകരാറ്. അസ്യം ജനങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത് നിലനിന്നാണ്, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ജനം ചോദിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ്. അപ്പം ഇത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇത് ഇതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പ്രയാസമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോയി. ദണ്ഡി ദണ്ഡിക, അതിൽ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഏകാക്ഷി ശബ്ദങ്ങൾ, കൃദന്തങ്ങൾ, ജാതിവാചക ശബ്ദങ്ങൾ, സപ്തമ്യന്തത്തിൽ നിന്നൊക്കെ ഇത് രണ്ടും അങ്ങനെ സ്ഥിരമായി കാണാറില്ല. ഇപ്പം നേരത്തെ പറഞ്ഞത് അദന്തത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാത്ത ശബ്ദങ്ങളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം, വ്രീഹ്യാദിഭ്യസ്. ഇപ്പൊ വ്രീഹി അദന്തമല്ല, അതിൽ നിന്ന് ഇന്ന് വന്നിട്ട് എന്തുവരും? വ്രീഹി വ്രീഹിണവും അങ്ങനെ വരും. ഠഞ്ഞു എന്ത് വ്രീഹിക്കഹ. ഇപ്പൊ കർമ്മി എന്ന് പറയുന്നു, കർമ്മൻ നകാരാന്ത ശബ്ദമാണ്, അതയിന് ഠന് വരത്തില്ല. വ്രീഹ്യാദി ഗണത്തിൽപ്പെട്ടോണ്ട് എന്തുവരും? കർമ്മൻ നിന്ന് ഇന്ന് വരും. വന്നു കഴിഞ്ഞാൽ നകാർ ലോപിക്കും. എങ്ങനെ ആണോ? നസ്തദ്ധിതേ കർമ്മി എന്ന് വരും. കർമ്മി കർമ്മിണവും കർമ്മിണ കർമ്മവാൻ എന്ന് വരാം. അങ്ങനെ വരാം. വ്രീഹി വാൻ അത് വരാം. മതിപ്പ് വരാം. അപ്പൊ ഇതിലിങ്ങനെ കുറെ ശബ്ദങ്ങളുണ്ട്, അദന്തമല്ലാത്ത ശബ്ദങ്ങൾ, അതിൽ നിന്നെല്ലാം വരും.